ഹേതുമതി നിച്ചു വന്നു ഭാവി കർമ്മണി ഭാവ്യത്തെ ലിട്ട് ഭാവി അനേകാച്ചായതുകൊണ്ട് എന്തുവരുന്നു ഭാവി ആന്നിരിക്കുമ്പോൾ നേരെ നടി പ്രാപ്തമാകുന്നു. പക്ഷേ എന്തുവരുന്നു അയ്യാം മാന്താലോ ആയേ തിഷ്ണഷ് നേരണ്ടി വരത്തില്ല. അത് വന്നിട്ട് നീക്ക് അയ്യാദേശം വരും. എന്തുവരുന്നു ഭായ ഭാവയ്യ ലെട്ട് വന്നു, ലെട്ടൻ ലുക്ക് വരുന്നു. വീണ്ടും ക്രിഞ്ച് അനുപ്രയോഗിച്ചത് അനുപ്രയോഗം വരുന്നു. ഭാവയ്യ ആമെന്നോടത്ത് എന്ത് വരുന്നു ഭാവയാം ചക്രേ ചക്രേ പഴയതുപോലെ തന്നെ വിശേഷമൊന്നുമില്ല. അസ് ഭൂ വരുന്നിടത്തും എന്താണ് ആത്മനിയതമേ വരത്തുള്ളൂ. സൂത്രം ഏതാണ് ഭാവകർമ്മണോ. അതുകൊണ്ട് ഇവിടെ അസിലും ഭൂവിനും ആത്മനിയത രൂപേ വരത്തുള്ളൂ. മുമ്പ് വന്നതുപോലെ പരസ്യമതം വരത്തില്ല. അതുകൊണ്ട് ഭാവയാം ഭൂ ബഭൂവേ ബഭയാം ബഭൂവേ ബഭയാം ബഭൂവാദേ ബഭയാം ബഭൂവിരി ബഭൂവിദ്വേ ബഭൂവിഡ്വേ രണ്ട് രൂപം ഭയാം ബഭൂവേ. അസു വരുമ്പോഴും ഭാവയാം ആസേ ഭാവയാം ആസാദേ ആസേ ഭാവയാം ആസിഷ് അടുത്ത് ഭൂ നിച്ചു വന്ന് ഭാവി ലുട്ടില് താസ് വരുമ്പം ചിൺമത് ഭാവം വരുന്ന സൂത്രം സസിസി ഭാവകർമ്മണോ ഉപദേശി അജ്ജന ഗ്രഹദൃജാം ചിൺമത്തെട്ടി പാ ചിൺമത്തെട്ടിച്ച ചിൺമത് ഭാവം വന്ന് എട്ടും വരുന്നു. അപ്പോ എങ്ങനെ വരുന്നു ഭാവി ഇട്ട് താസ് ഇവിടെ നേരെ അനടി പ്രാപ്തമാകുന്നു. പക്ഷെ താസിൽ ഇട്ട് വന്നിട്ടുണ്ട്, അതുകൊണ്ടത് വരാൻ പാടില്ല. പക്ഷെ ചിന്മദ്ഭാവം വിളിക്കുന്ന സൂത്രം ആഭീയമായതുകൊണ്ട് നേരണ്ടിയും ആഭീയമായതുകൊണ്ട് നേരണ്ടിയുടെ ദൃഷ്ടിയിൽ പഴയ സൂത്രമൊന്നും അസിദ്ധം. സൂത്രം ഏതാണ് അസിദ്ധം ഇരിക്കുന്ന അസിദ്ധവതത്ര അജ്ഞഗ്രഹ ദൃശാംബാ ചെണ്വതട്ടിച്ച എന്ന് പറയുന്നതും ആഭീയമാണ്, നേരണ്ടിയും ആഭീയമാണ്. അപ്പോ സമാനാശ്രയെ തസ്മിൻ കർത്തവ്യ തദ്സിദ്ധം സ്യാത്. രണ്ടാമത്തെ സൂത്രത്തിന് ആദ്യത്തെ സൂത്രം അസിദ്ധമാവും. ഇവിടെ അസിദ്ധമാവുന്നുണ്ടെന്ന് വരുന്നു ചിണ്ണുവത് ഇട്ട് വന്നത് അസിദ്ധമായി, താസിന് ഇട്ട് വന്നത് നേരണ്ടിയുടെ ദൃഷ്ടി അസിദ്ധമായതുകൊണ്ട് നേരണ്ടി നോക്കുമ്പോൾ അവിടെ അനടാദിയായ അർദ്ധാകുന്നു. അപ്പം നേരണ്ടി പ്രവർത്തിക്കും, ഭാവിയിലായിട്ട് ലഭിച്ചു ലഭിച്ചു പോയി കഴിഞ്ഞാൽ ഭാവ് വാസ്തവത്തിൽ അവിടെ ഇട്ടുണ്ട്, നേരെ അന്നടിക്ക് അസിദ്ധമായെന്നേ ഉള്ളൂ. ചിണ്വദ്ഭാവം ഇട്ടും വന്നപ്പോൾ ഇട്ടുണ്ട്. അതുകൊണ്ട് ഭാവി ത എന്ന് വരും. ഭാവി ത ചിണ്വദ്ഭാവം ഇട്ടും മികൽപ്പോണത് വരാത്ത പക്ഷത്തിൽ ഭാവി താസ് എന്നിരിക്കും. മാളദാസ് ഇട്ട് പോലെ പ്രകാരം ഇട്ട് വരും. ഇത് ആഭ്യമല്ല. അതുകൊണ്ട് നേരിട്ട് അസിദ്ധം അല്ല. അപ്പോൾ എന്തുവരുന്നു, ഭാവി ഇട്ടെന്നിരിക്കുമ്പോൾ അവിടെ അനിടാതിയായ അർത്ഥാദവും വരത്തിൽ ഇല്ല. നേരിട്ടേക്ക് പ്രവർത്തിക്കാൻ കഴിയില്ല. ഭാവി ഇട്ടെന്നിരിക്കുമ്പോൾ എന്തുവരുന്നു, ഗുണം അയ്യാദേശം വന്നു. ഭാവയിത്ത ഈക്ക് ഗുണം വന്ന് ഏ ഐ ഭാവയു ഇട്ട് ത ഭാവയിത്ത രണ്ട് രൂപം വരുന്നു. നീയുടെ ലോകം വരുന്നുകൊണ്ട് ഭാവിത എന്നും ഇട്ട് പരത്തിലിരിക്കുമ്പോൾ ഗുണ അയ്യാദേശം വന്നുകൊണ്ട് ഭാവയിത എന്ന് രണ്ടു രൂപം. അപ്പോ ആർദാദങ്ങൾ ശാസിച്ച് സിയുട്ട് താസിഷ് സർവത്ര എന്തുവരും, ആർദാദങ്ങളിലെല്ലാം ഈ ചിണോദ്ഭാവം വരുന്നിടത്തെല്ലാം രണ്ടു രൂപം വരും. ഒന്ന് ചിണോദ്ഭാവം വരുന്ന പരത്തിൽ എട്ട് വരുമ്പോൾ നേരനടിക്ക് അത് അസിദ്ധമായതുകൊണ്ട് നിലൂപം വരുന്നത് അതൊരു രൂപം. മറ്റൊന്ന് ചിണോദ്ഭാവം വരാത്ത വർഷത്തിൽ ആർദാ ദിവസമായിട്ട് വരാതെ പ്രായം ഇട്ട് വന്ന് ഗുണം വന്ന ഏകദേശം വന്നിട്ട് അയ്യ വരുന്ന രൂപം. അതുകൊണ്ട് സേരിക്കുമ്പോഴും ഭാവി ഇട്ട് വരും, പക്ഷേ ചിണോദ്ഭാവം വരുന്നു ഇട്ടായതുകൊണ്ട് നേരണ്ടി പ്രകാരം ഈ ലോപിച്ചു. അപ്പൊ ഭാവിഷ്യത്തെ ഭാവിഷ്യത്തെ നേരണ്ടിക്ക് അനുസൃതമായി അസിദ്ധവതത്രാഭ ഭാവിഷ്യത്തെ ചിൺവത്തിട്ട് വികല്പമായതുകൊണ്ട് അത് വരാത്ത വർഷത്തിൽ അർദ്ധാ ദിവസം ഇട്ട് വരാതെ പ്രകാരം ഇട്ട് വരുന്നു. അയ്യാദേശം വന്നിട്ട് ഭാവിഷ്യ ഭവിഷ്യത്തെ ഭവിഷ്യത്തെ ലോട്ടൽ വരുമ്പോ ഭാവി യക്ക് പരത്തി വരുന്നുണ്ട്. എന്ത് വരുന്നു, ഗുണമാണ് വരുന്നു. നേരടി എണ്ണിയിൽ ഉപയോഗിക്കുന്നു. അപ്പൊ ഭാവ്യ താം ഭാവ്യതാം യക്ക് വരുന്നിടത്തെല്ലാം എന്തുവരും, ഭാവിയിലെ വികാരം ലോപിക്കാൻ നേരനടി. അപ്പോ ആ ഭാവ്യത നീ ലോപിച്ചു. ഭാവ്യത വിത്തിലെങ്കിലും അങ്ങനെ തന്നെ ഭാവി ായിരിക്കുന്നു. നേരണ്ടി ലഭിച്ചു. അപ്പൊ സീട്ട് വന്ന് ഈ ഒന്നു ഭാവ്യേത അശ്വരില്ലെങ്കിലും സീട്ട് വരുന്നുണ്ട്. ചിണോദ്ഭാവം വരും. ചിണോദ്ഭാവം വന്ന് വികല്പമായിട്ട് ഇട്ടും വരും. ഇട്ട് വന്നു കഴിഞ്ഞാൽ ഭാവിയിലെ കാലം നേരണ്ടി. അപ്പോ ഭാവ് ഇട്ടുണ്ട്. അതുകൊണ്ട് ഭാവി സിയുട്ട് സുട്ടുത്ത ഭാവിശിഷ്ട ഭവിഷീയാസ്താം ഭവിഷീര ശിഷ്ട ഭവിഷീയാസ്താം ഭവിഷീ ഭവിഷീര. ഇനി ചിണോദ്ഭാവം വികല്പമായുണ്ട്. അർദാസ് ഇട്ട് വരുമ്പം ഗുണം അയ്യാദിച്ചുണ്ട്. ഭാവായി സീട്ട് സുട്ടുത്ത ഭാവയശിഷ്ട ആ ഭാവി പരത്തിന് താഴെയിരിക്കുമ്പോൾ എന്തിനൊന്ന് ഉച്ചളിച്ച് ക്ലേശിച്ച് സൂത്രം ഏത് വരുന്നു? ചിണ്ടേ അല്ല, ചിൻഭാവകർമ്മണ പ്രകാരം എന്ത് വരുന്നു? ചിണ്ണ് വരുന്നു. ആ ഭാവി ചിണ്ണിന്റെ ഇകാരം ഇരിക്കുമ്പോൾ എന്ത് വരുന്നു? പരത്തിന്റെ തകാരത്തിന് ലുക്ക് വരുന്നു. പിന്നെ എന്ത് വരുന്നു? ആ ഭാവി ചിണ്ണം എന്നിരിക്കുമ്പോൾ അടുത്തെന്ത് വരുന്നു? നേരടി ആ ഭാവിയിലെ ഇകാരം ലഭിച്ചു. ചിണ്ണിലെ ഇകാരം അവിടെ ഇരിക്കും. ചുണോനൊക്കെ പരത്തിലെ തകാരം പോയി. ആ ഭാവി ഒറ്റ രൂപയേ ഉള്ളൂ. ഇവിടെ ചിണ്ണം ഭാവം വരുമോ? എന്തുകൊണ്ട്? സ്വിച്ചില്ല. സ്വിച്ചിന് പകരമാണ് ചിണ്ണ് വന്നത്. അപ്പോൾ പരത്തിലെ തകാരം ചിണോന്നൊക്കെ പോയി. പൂർവ്വത്തിൽ ഇരിക്കുന്ന ഭാവി നിശ്ചലയ്യാണ്. സ്നേഹരണ്ടി അതും പോയി. അപ്പൊ എന്തുവരുന്നു? ആ ഭാവി ഇവിടെ ഇരിക്കുന്ന ഈ ഏതിന്റെ ഈയാണ്? ചെണ്ണിന്റെ. ആദാമിന് സ്വിച്ച് വരുന്നത് കൊണ്ട് എന്തുവരും? ചെണ്വദ്ഭാവം. ചെണ്വദ്ഭാവം വന്നു കഴിഞ്ഞാൽ എന്തുവരും? ആ ഭാവി സ്വിച്ച് എന്നിരിക്കുന്നിടത്ത് ഇട്ട് വന്നു. നേരണ്ടി പ്രകാരം ആ ഭാവിയിലെ കാരണം ലഭിക്കും. ലഭിച്ചു കഴിഞ്ഞാൽ അഭാവ് സ്വിച്ചിലിട്ടുണ്ട്. അതുകൊണ്ട് അഭാവി ഷാത്താം അഭാവിഷത അഭാവിഷ്ട അഭാവിഷാധാം ഭാവിഢ്വം അഭാവിഷി. ചിണ്ണത്തിട്ട് വരാത്ത വർഷത്തിൽ ആർദ്രാദിട്ട് വരാതെ പുറകിട്ട് വരുമ്പോൾ ആ ഭാവി അഭാവി സ്വിച്ചില്ലേ, സ്വിച്ചിനിട്ട് വന്നു. അഭാവി ആ ഭാവി സ്വിച്ചിനിട്ട് വന്നു. അപ്പോൾ എന്തോരും നേരണ്ടിക്ക് പ്രവർത്തിക്കാൻ കഴിയില്ല. അപ്പോൾ ഭാവിയിലെ വികാരത്തിന് ഗുണമ നയാദിശമെന്നു. അഭാവായി സ്വിച്ചിലെ സകാരത്തിഷത്വം അഭാവീഷ് അതാം അഭാവൈഷാദാം അഭാവൈഷത അഭാവൈഷ്ട അഭാവൈഷാദാം അഭാവൈദ്ധും അഭാവൈഢും അഭാവൈഷി അഭാവൈഷ്വൈ അഭാവൈഷ്മഹി. എല്ലായിടത്തും ഗുണായാദേശം വരും. അതുകൊണ്ട് യകാരം കൂടെ വരും. റിങ്ങിന് വരുമ്പോ ആ ഭാവി സ്യ ചെണ്ണുവദ്ഭാവം വരുമ്പോൾ നേരണ്ടി ലോപിച്ചിട്ട് അഭാവിഷ്യത അഭാവിഷ്യതം അഭാവിഷ്യന്ത അഭാവിഷ്യത അഭാവിഷ്യത ഇനി ആർദാസിയിട്ട് വരെ വലാതെ പ്രകാരം ഇട്ട് വരുമ്പം പൂർവ്വത്തില് അഭാവിന്റെ വികാരത്തിന് ഗുണം അയാദേശം വന്നിട്ട് അഭാവയിഷ്യത ഭവിഷ്യത ഭൂതാതു നിന്ന് സന്ന് വരുന്ന സൂത്രം ഏതാണ്? ധാതുഹോ കർമ്മണ സമാന കർത്തൃകാ ഇച്ഛായമ്പ. ഭൂവിൽ നിന്ന് സന്ന് വരും. ഭൂവിൽ നിന്ന് സന്ന് വന്നാൽ ഭൂവിന് ഗുണം വരുമോ? എന്തുകൊണ്ട്? കിത്താവുന്ന സൂത്രം ജനാദിയായ സന്ന് ഹിത്താവ്. വൃത്തി എന്താണ്? സമീപ ജലാദിശൻ കിത്തസ്യാൽ ഭൂസ. പ്രഥമയാകാശ ഭാഗത്തിന് ദിത്വം ഏതിനാ ദിത്വം വരുന്നത്? ഏതിനാണ് ദിത്വം വരുന്നത്? ഏതാണ് പ്രഥമയാകാശം? ഭൂ ആണ് പ്രഥമയാകാശം. ഭൂ സകാരം കൂടെ ചേർന്നിട്ടാണ് പ്രഥമയാകാശം. ഹലാദിയാണെങ്കിൽ എന്തോരും ദ്വിതീയ ഏകാച്ച ഭാഗം. അതെ, അപ്പൊ ദ്വിതീയ ഏകാച്ച ഭാഗം ഏതായി? ഭൂസ്. ദിത്വം വന്നു കഴിഞ്ഞാൽ അഭ്യാസ കാര്യങ്ങളെല്ലാം വരുമ്പം ഭൂ ഭൂ അഭ്യാസ ചർച്ച ഹ്രസ്വ ഭൂ ഭൂ സ അഭ്യാസത്തിലെ സൂത്രം വരുന്നു. എങ്ങനെ കാണാം? എങ്ങനെ കാണാം? പിന്നെ അഭ്യാസം എന്ത് വരുന്നു? അസോ വന്നു കഴിഞ്ഞു. അതാണ് സകാലത്തിൽ ശത്രു ഭൂഷ എന്ന് പറയുന്നു. ഇനി എന്ത് വരുന്നു എന്നാ ചോദിച്ചു? ഭൂഷ അഭ്യാസത്തിൽ എന്ത് വരുന്നു? അങ്ങനെ ഒന്നും വന്നില്ലെങ്കി അത് പറയണം. ഒന്നും വന്നില്ല, അവിടെ എഴുതിയിട്ടില്ലേ നിങ്ങളുടെ മുമ്പിൽ ഭൂഷ? ഒന്നും വന്നില്ല എന്നുള്ളത് പറയേണ്ടത്, അവിടെ എഴുതിയിട്ടില്ലേ ബഭൂഷ? ഇനി ഇതിൽ എന്റെ ആത്മനേവതം, അതായത് ഇവിടെ നോക്കുക, ബഭൂഷ എന്ന് പറയുന്നത് ഭവിക്കുന്നതിനുള്ള ഇച്ഛയാണ്. ഭൂതാതു അകർമ്മകമാണ്. അതിൽ നിന്ന് സന്നു വന്നാലും അതും ഭൂഷ അകർമ്മകം തന്നെ. ഇവിടെ ദാസഞ്ഞു വരുന്നത് എങ്ങനെ? സ്ഥാനാദ്യന്ത ഭൂഷ ധാതുവാണ്, അകർമ്മകമാണ്. അപ്പൊ ഇതിൽ നിന്ന് വരുന്ന ഏത് പ്രയോഗമായിരിക്കും? ഭാവപ്രയോഗമായിരിക്കും വരുന്നത്. അപ്പൊ പരത്തിൽ ആത്മനിയോഗം വരുന്നു. ഏത് സൂത്രപ്രകാരം? ആത്മനെ വന്നു കഴിഞ്ഞാൽ എന്തോരും യക്ക് സൂത്രം ഏത്? ഭൂഷ യാന്നിരിക്കുമ്പോ സൂത്രം വരുന്നു. എങ്ങനെ ഒരു രൂപങ്ങൾ? ആ ഒന്നേ ഉള്ളു. എന്തുകൊണ്ട്? ഭാവമാണ്. ഭൂധാതു ഭാവ അകർമ്മകമാണ്. അതുകൊണ്ട് വരുന്ന സന്നന്ദവും അകർമ്മകം തന്നെ അകർമ്മകമായതുകൊണ്ട് ഭാവിപ്രയോഗം വന്നിട്ട് ബുഭൂഷിത. ഇതിന്റെ കർത്തരി വന്നാൽ എങ്ങനെയായിരിക്കും? അകർമ്മകത്തിൽ കർത്തരി വരത്തില്ലെന്നാണ് പഠിച്ചിരിക്കുന്നത്. അകർമ്മക ധാതുവിൽ നിന്ന് കർത്തരി വരില്ലെന്നാണ് പഠിച്ചിരിക്കുന്നത്. അപ്പൊ വന്നാ എങ്ങനെയായിരിക്കും എന്നാ ചോദിച്ചത്. ബുഭൂഷ തീ, അങ്ങനെ ബുഭൂഷ തിപ്പ് വരുന്നു, ശപ്പ് വരുന്നു. ബുഭൂഷ ശപ്പെന്നിരിക്കുമ്പോൾ എന്ത് വരുന്നു? അതുകൊണ്ടുവന്നു ബുഭൂഷ തീ. പൂർവസ്ഥന ആത്മനിയോഗം വരുമ്പോ ബുഭൂഷത്തെ ബുഭൂഷതി ബുഭൂഷതി. അത് വിശേഷിച്ചൊന്നുമില്ല, നമ്മൾ പഠിച്ചതേ ഉള്ളൂ സന്നന്ദം. അത് കർത്തരിയില്ല. ഭാവപ്രയോഗത്തിൽ വരുമ്പോ ആത്മനിയോഗം വരുന്നു, യക്ക് വരുന്നു, അകാരം ലഭിക്കുന്നു, ബുഭൂഷ്യത്തെ എന്ന് ഒരേ ഒരു രൂപം വരുന്നു. ബുഭൂഷ്യത്തെ മയാ ബുഭൂഷ്യത്തെ ത്വയാ ബുഭുഷ്യത്തെ, രാമേണ ബുഭുഷ്യത്തെ. അപ്പൊ എന്താ അതിന്റെ അർത്ഥം? അഹം ബുഭുഷാമി. അതെ തന്നെ, അതെ തന്നെ. അഹം ബുഭുഷാമി ത്വം ബുഭുഷസി ബുഭുഷതി. അത് തന്നെ അർത്ഥം, അത് തന്നെ. അങ്ങനെ ആകാൻ ആഗ്രഹിക്കുന്നു, ഭവിക്കാൻ ആഗ്രഹിക്കുന്നു എന്നർത്ഥം. പക്ഷെ ധാതു അകർമ്മകമായതുകൊണ്ട് സന്ന് വന്നാലും അകർമ്മകം തന്നെ. അതുകൊണ്ട് ഭാവപ്രയോഗം, കർമ്മണ പ്രയോഗം ഇതില് ഇല്ല. ഞെട്ടിന് വരുമ്പം എന്തായാലും ധാതു അവിടെ അഹം രാജാ ബഹുഷാമി എന്ന് പറയുമ്പോ രാജാ കർമ്മമായിട്ട് എടുക്കാൻ പാടില്ല. അതെന്താകും അപ്പൊ രാജാ എന്നുള്ളത്? അങ്ങനെ അഹം രാജാ ബഹുഷാമി എന്ന് പറയാം കർത്തരിയില്, അങ്ങനെ പറയുന്നത്. അതായത് ഭാവപ്രയോഗത്തിൽ വരുമ്പോ എന്ത് സംഭവിക്കുന്നു എന്ന് വെച്ചു കഴിഞ്ഞാൽ, കർത്തരിയിൽ വരുമ്പോഴത്തേക്ക് രാമഹ ഭവതി എന്നല്ലേ പറയുന്നത്? രാമൻ ഭവിക്കുന്നു, രാമഹ രാജാ ഭവതി എന്ന് പറഞ്ഞാലും എന്ത് തന്നെ? അത് തന്നെ. കർത്തരിയിൽ അങ്ങനെ പ്രയോഗിക്കാൻ പറ്റൂ, അകർമ്മക ധാതുവായുണ്ട്, കർമ്മം വരത്തില്ല. സന്നദ്ധം വന്നാലും അകർമ്മമായതുകൊണ്ട് അത് തന്നെ, വ്യത്യാസമില്ല. രാജാഭവതി ദശരഥ എന്ന് പറയുന്നു. എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ദശരഥൻ രാജാവാകുന്നു, കർമ്മമാകുന്നില്ലല്ലോ. അപ്പൊ അത് വിശേഷണമായി വരും. ദശരഥന്റെ വിശേഷണമായി വരുമെന്ന് രാജാവ് തന്നെ. രാജാ ഭവതി ദശരഥ ഭവതി, അല്ലെങ്കിൽ രാജാ ഭവതി ദശരഥ, അങ്ങനെ പരസ്പര വിശേഷ വിശേഷങ്ങളായിട്ട് വരും. കർമ്മം വരത്തില്ല. ഇച്ഛ ഭവതും ഇച്ഛ ബുഭൂഷ അല്ലേ, ഭവിക്കുന്നതിനുള്ള ഇച്ഛ. അപ്പൊ ഭവിക്കുക എന്ന് പറയുന്നത് ഇച്ഛയിൽ അന്തർഭവിച്ചിരിക്കുകയാണ്, ക്രിയയിൽ അത് അന്തർഭവിച്ചിരിക്കുകയാണ്, ക്രിയയ്ക്ക് പുറത്തില്ല അല്ലേ. ഭവിക്കുന്നതിന് ഇച്ഛിക്കുന്നു. അപ്പൊ ഭവിക്കുന്നതിന് ഇച്ഛിക്കുക എന്ന് പറയുമ്പം ക്രിയയിൽ തന്നെ ഉൾപ്പെട്ടിരിക്കും എന്താണ്? ഭവിക്കുക എന്നുള്ളത്. അതുകൊണ്ട് അത് കർമ്മമാകത്തില്ല, അന്തർഭവിച്ചിരിക്കുന്നതാണ് ഭവിക്കുക എന്ന് പറയുന്നു, അതിന്റെ ഭാഗമാണ്. മറിച്ച് ഇങ്ങനെ പറയുന്നതാണ്, ഭവിക്കുന്നതിനെ ഇച്ഛിക്കുന്നു എന്ന് പറഞ്ഞാൽ എന്താവും? ഭവിക്കുന്ന എന്തോ അത് കർമ്മമാവും. ഇതങ്ങനെയല്ല പറയുന്നത്, ഭവിക്കുന്നതിന് ഇച്ഛിക്കുന്നു. അപ്പൊ അവിടെ കർമ്മമില്ല. എന്താണോ ഭവിക്കുന്നത് ക്രിയയിൽ അന്തർഭവിച്ചു, ക്രിയയിൽ അന്തർഭവിച്ചു കഴിഞ്ഞാൽ അത് ക്രിയയുടെ ഭാഗമായി കർമ്മം അല്ല, അതുകൊണ്ട് സകർമ്മമാകത്തില്ല. പറയുമ്പോൾ നമുക്ക് അവിടെ കർമ്മമുള്ളതുപോലെ തോന്നും, പക്ഷെ കർമ്മമല്ല. എന്തെന്ന് പറഞ്ഞാൽ വരും. എന്താണോ ഫലം ഇച്ഛതി, ഫലം കർമ്മമായി. ഫലമിച്ചതി എന്ന് പറഞ്ഞാൽ കർമ്മമായി. ചോദിക്കാമല്ലോ, കിം ഭവിതം ഇച്ഛതി എന്ന് ചോദിക്കാം. ഇച്ഛയ്ക്ക് കർമ്മമുണ്ട്. കേവലം ഇച്ഛയാണ് പ്രയോഗിക്കുകയാണെങ്കിൽ എന്തുവരും? ഇവിടെ കർമ്മം വരും. ഇവിടെ കേവലം ഇച്ഛയല്ല, ഇത് ബുഭൂഷയാണ്. കേവലം ഇച്ഛയെന്ന് പറയുമ്പോൾ അത് എവിടെ ഇച്ഛ ശബ്ദം പ്രയോഗിച്ചാലും എന്തോ അവിടെയൊക്കെ കർമ്മം വരും. ഫലമിച്ചതി, ധനമിച്ചതി, ഇത് കേവലം ഇച്ഛയല്ല. ഇതെന്താണോ അകർമ്മകമായ ധാതുവിൽ നിന്ന് സന്നു വന്നാണ്. ഇച്ഛയ്ക്ക് അവിടെ കർമ്മമില്ല. കേവല ഇച്ഛയ്ക്ക് കർമ്മമുണ്ട്. ഇത് അകർമ്മകത്തിൽ നിന്ന് ഇച്ഛ ഒന്നുകൊണ്ടെന്ന് വരുന്നു. അവിടെ ധാതുവിന് തന്നെ കർമ്മമില്ല, എന്നെ ഇങ്ങനെ ഇച്ഛയ്ക്ക് കർമ്മം വരും. ധാതുവിന് കർമ്മമുണ്ടെങ്കിലേ ഇച്ഛയ്ക്ക് കർമ്മം വരത്തുള്ളൂ, അത് അവിടെ വരുന്നില്ല. പക്ഷെ ഉള്ളതുപോലെ നമുക്ക് തോന്നും. ലെട്ടിൽ വരുമ്പോ ബുഭൂഷ എന്ത് വരുന്നു? കാസനീക ചമ്മത്തവ്യൂ ആം വരുന്നു. ബുഭൂഷ ആമെന്നുള്ള തത്വലോകം വരുന്നു. ലെട്ടിൽ ലുക്ക് വരുന്നു. ക്രിഞ്ചാനുപ്രൈജ്യത ആത്മനിബന്ധം വരുന്നു. ഭൂഷാം ചക്രേ, പിന്നെ ചക്രാതെ വരില്ല, ഒറ്റ രൂപേ ഉള്ളു. ഭൂഷാം ബഭൂവേ, ഭൂഷാം ആസേ എന്ന് വരും, ഒറ്റ രൂപ വരത്തുള്ളു. ബഭൂഷ താസ് വരുമ്പോ എന്തുവരും? സിയുത്താസുഷു ഭാവകർമ്മണോ ഉപദേശി അജ്ഞഗ്രഹദൃശാം ബിണ്വതട്ടിച്ഛ ചിണുവദ്ഭാവം വരും. ചിണുവദ്ഭാവം വരുമ്പം ബുഭൂഷ താസിനിട്ട് വരും. ഇട്ട് വന്നു കഴിഞ്ഞാ ഏ സൂത്രം വരുന്നു? അത്തോലോപ. ഇവിടെ ഗുണം പരത്തിലുണ്ട്. അത്തോലോപ പ്രകാരം ബുഭൂഷയുടെ ആകാരം ലോപിച്ചിട്ട് എന്തുവരും? ബുഭൂഷിത. ചിണുദ്ഭാവം വികല്പമാണ്. ചിണുദ്ഭാവം വരാത്ത പക്ഷത്തിൽ എന്തുവരും? ആൾദാസിട്ട് വലാകെ വന്നിട്ട് ബുഭൂഷ ഇട്ട താന്നിരിക്കുന്നിടത്ത് എന്തുവരും? അത്തോലോപ വരുന്നു. ബുഭൂഷിത എന്ന് വെച്ചാൽ രൂപ വ്യത്യാസമില്ല. ചിണുദ്ഭാവം വരുമ്പോഴും താസിന് ഇട്ട് വന്നിട്ട് പൂർവ്വത്തിലെ ബുഭൂഷയിലെ ആകാരം ലോപിക്കും. അത് വരാത്ത പക്ഷത്തിൽ തായ്ക്ക് ആർദാസി ഇട്ട് വരാതെ പ്രകാരം ഇട്ട് വന്നിട്ടും പൂർവ്വത്തിലെ ആകാരം ലോപിക്കും. ഫലത്തിലൊന്ന് തന്നെ ബുഭൂഷിത ഉപേക്ഷിതാരോ. നിങ്ങൾക്ക് തെറ്റുമെന്നറിയാൻ ഞാൻ പറഞ്ഞതാണ്. അടുത്തെന്ത് വരുന്നു? ബുഭൂഷ ഇവിടെ എന്തുവരുന്നു? ഉപദേശിച്ചന ഗ്രഹദൃശാം വാ ചിണുവത്തിട്ടിച്ച. ചിണുവദ്ഭാവം എന്ന് പറഞ്ഞാൽ ബുഭൂഷ ഇട്ട് അത്തോലോ പ്രകാര ലോപിച്ചു കഴിഞ്ഞാൽ ഭൂഷിഷ്യത്തെ എന്ന് തന്നെ ഞാൻ പറയാൻ വന്നു. വീണ്ടും മാറ്റി പറയാനാണ് ബുഭൂഷിഷ്യത്തെ. ഇനി അർദാസിട്ട് വരുമ്പോ ഇത് തന്നെ സംഭവിക്കുന്നു. അതോടൊപ്പം ബുഭൂഷിഷ്യത്തെ രൂപ വ്യത്യാസം ബുഭൂഷ യ അതോലുവ ബുഭൂഷ്യ താം ബുഭൂഷ്യതാം അത്രേ ഉള്ളൂ. ആ ബു ഭൂ എന്നിടത്ത് അവിടെ എന്ത് വരുന്നു? അബുഭൂ ഷ്യത, പിന്നെ ബുഭൂഷ്യേത ഭൂ ഭൂ സ്യൂട്ട് സുട്ടത്ത. ചിണ്വദ്ഭാവം വരുമ്പം ബുഭൂഷ ഇട്ട് അതോലോപ ആർദാസിട്ട് വരാതെ വന്നാലും ബുഭൂഷിഷ്ഠത്തോടെ പോന്നിട്ട് ആ ഭൂ ഭൂ ഷ ചിണ്ണു വരുന്നത് സൂത്രമേതാണ്? ചിൻഭാവകർമ്മണോഹോ. താപരത്തിൽ വരുമ്പോൾ ചിണ്ണ് വന്നേ പറ്റൂ, ഭാവത്തിലും കർമ്മത്തിലും. വേറെ നോക്കേണ്ട കാര്യമില്ല. ഇത് ഭാവപ്രയോഗമാണോ കർമ്മണി പ്രയോഗമാണോ എന്ന് നോക്കുക. ആണെങ്കിൽ ലുങ്ങില് താപരത്തിലിരിക്കുമ്പോൾ എന്തുവരും? ചിണ്ണ് വരും. മറ്റൊന്നും നോക്കേണ്ട കാര്യം. ചിണ്ണു വന്നു കഴിഞ്ഞാൽ ഈ ശേഷിക്കും ആ ഭൂഭൂഷ ഈ നരിക്കുന്നിടത്ത് എന്തോ വരുന്നു അതുപോലെ തകാരത്തിൻ്റെ വരുന്നു ചിണ്ണു പോലെ. അപ്പോൾ എന്ത് വരുന്നു? ആ ഭൂഭൂഷി അപഭൂഷി അപഭൂഷി ബാക്കി ഇല്ല, അത്രയേ ഉള്ളൂ. അപഭൂഷി ആ ഭൂഭൂഷ ചിണ്വതിട്ട് വന്ന ആകാരലോകം ആളദാസി ഇട്ട് വന്ന അതോലോകം അപോ അപഭൂഷിഷ്യ കഴിഞ്ഞു. അപ്പോ ഹേതു മതിച്ച് എണ്ണിച്ചു വന്നത് വന്നു സന്നു വരുന്നേ സൂത്രപാഠം ധാതുഹോ കർമ്മണ സമാനത്തുകാതിച്ഛായം പ്രകാരം സന്നു വരുന്ന വന്നു. ഇനി അടുത്ത ഏതാണ്? യങ് അടുത്തത് ബുഭൂഷ്യതേ ബുഭൂഷഞ്ചക്രേ ബുഭൂഷിത ബുഭൂഷിഷ്യതേ. അടുത്ത് വരുന്ന ഭൂവിൽ നിന്ന് യങ് വരുന്ന സൂത്രം ഏതാണ്? ധാതുരേഖാച്ചോഹലാതേ ക്രിയാസംഹാര യങ് വരുന്നു. ഭൂവിൽ നിന്ന് യങ് വന്നു കഴിഞ്ഞാൽ എന്തുവരും? ഭൂ യാന്ത്രിക ഗുണമാണാവുന്നു. സന്യങ് ദിത്വം വരുന്നു. ദത്വം വന്നു കഴിഞ്ഞാൽ അഭ്യാസ കാര്യങ്ങൾ വരുമ്പോൾ എന്തുവരും? ഭൂ ഭൂ യാന്നിരിക്കുമ്പോൾ എന്തുവരുന്നു? ഗുണോ യങ് ലുക്കോഹോ. എന്താണ് എന്റെ വൃത്തി? അഭ്യാസസ്യ ഗുണസ്യ യങ് യങ് ലുക്കിച്ച അഭ്യാസത്തിലെ ഭൂവിന് ഗുണം വന്നിട്ട് എന്തുവരും? ഭൂ ഭൂ യ ഭൂ ഭൂയ എന്നു എങ്ങന്തം പുനഃപുന അതിശയന ഭൂതി ഭോ ഭൂയ. പരസ്യബോധം വരൂ ആത്മനിബോധം വരൂ ഭോ ഭൂയയിൽ നിന്നു ആത്മനിബോധം എങ്ങായുണ്ട്. പക്ഷെ ഇവിടെ എന്ത് വരുന്നു? ബോഭൂയയിൽ നിന്ന് കർമ്മണിയാണോ അതോ ഭാവയാണോ? ഭാവപ്രയോഗം എന്തുകൊണ്ട്? ഭൂധാതു അകർമ്മകമാണ്. ഭൂധാതു അകർമ്മകമായതുകൊണ്ട് അതിൽ നിന്ന് വരുന്ന എങ്ങെന്തോ അകർമ്മകം തന്നെ ഉണ്ട്. സൗകര്യമുണ്ട്, ഒറ്റ രൂപം മതി. ഭോ ഭൂയ പരത്തിൽ ആത്മനേതം വരുന്ന സൂത്രേതം ലകാരം വരുന്ന സൂത്രേത് ലകർമ്മണി ച ഭാവേ ച കർമ്മയും ഭൂഭൂയെന്നിരിക്കുമ്പോ സൂത്രം വരുന്നു യക് ഭോ ഭൂയ യ ഭോ ഭൂയ എന്ന് പറയുന്നത് യങ്ങിന്റെ കാരം. അടുത്ത യക്കിന്റെ കാരം ഇരിക്കുന്നു ഭോ ഭൂയ യായുടെ പരത്തിൽ യായിരിക്കുമ്പോ സൂത്രം വരുന്നു അതോലോപഹ. അപ്പോ ബോഭൂയ്യ രണ്ട് ഇകാരം ചേർന്ന് വരും. ബോഭൂയ്യതേ ബോഭൂയ്യതേ എന്ന് വരും. ബോഭൂയ്യതേ അടുത്ത് ആ ലെട്ടിലേക്ക് പോകുന്നു. ബോഭൂയ ലെട്ടിൽ എന്ത് വരുന്നു? ആം വന്നു കഴിഞ്ഞ സൂത്രം വരുന്നു അത്തോളുവ ബോഭൂയാം ചക്രേ ബോഭൂയാം ബഭൂവേ ബോഭൂയാം ആസേ. ബോഭൂയായി നിന്നും ലുട്ടില് താസ് വരുന്നു ബോഭൂയ താസ്. ചിൺമദ് ഭാവം വരുന്ന സൂത്രം ഏത്? ഉപദേശ അർജുന ഗ്രഹദൃശാം വാ ചിൻവത് ഇട്ട് ച ചുനോദ്ഭാവം വന്നു കഴിഞ്ഞാൽ ബോഭൂയ ഇട്ടിരിക്കുമ്പോ സൂത്രം വരുന്നു ചിന്മദ്ഭാവം വരാത്ത പക്ഷത്തിൽ അർദ്ധാദിച്ചിട്ട് വരാതെ പ്രാവം വരാതി ഇട്ട് വരുമ്പം ഇട്ട് എന്ന് പറഞ്ഞാൽ ഇവിടെ വികല്പമാണെങ്കിലും രൂപവ്യത്യാസം ഒരേകാരമാണ് രണ്ടേകാരമാണ് ഒരു ഏകാരമേ ഉള്ളൂ ഒന്നേ ഉള്ളൂ ടുത്ത് കൊണ്ടു വരുന്നു എട്ട് അതോലോ ബോഭൂയിഷ്യത്തെ നോട്ടിൽ വരുമ്പം ബോഭൂയ്ക്ക് ശേഷം എന്തോരും യക്ക് വരുന്നു. അവിടെ എന്തുവരും? ബോഭൂയ യക്ക് എന്നിരിക്കുന്നിടത്ത് ബോഭൂയ താം. എത്ര ഏകാരമുണ്ട്? ആ ബോഭൂയ ത. അവിടെ എന്തുവരും? അബോഭൂയത. രണ്ടേകാരം. വിതലിംഗിന് എന്തുവരുന്നു? ബോ ഭൂ യ ത. സൂട്ടെല്ലാം വന്നിട്ട് എന്ത് വരുന്നു? അത്തോലോ വന്നിട്ട് ഓ ഭൂ രണ്ട് യകാരം. ഓ ഭൂയാ സീട്ട് സുട്ട് ത. ചിണോദ്ഭാവം വന്നിട്ട് വരുമ്പം അത്തോലോ വന്നിട്ട് ഓ ഭൂയിഷ്ട. പലാതി ലക്ഷണം ഇട്ട് വന്നു കഴിഞ്ഞാലും എന്ത് വരുന്നു? അത്തോലോ വന്നിട്ട് ഓ ഭൂയിഷ്ട. സൂത്രം ചിൻഭാവകർമ്മണോ. ചിണ് വന്നു കഴിഞ്ഞാൽ എന്തോരം? അതോലോ പ്രകാരം ബോ ഭൂയായി ആകാരം ലഭിച്ച് ബോ ഭൂയി പരത്തിലെ തകാരത്തിന് അബോഭൂയി. ചിണുക്കാൻ വരാ അതിനെ ഇവിടെ നോക്കണ്ട, സ്വിച്ചില്ലാത്ത അബോഭൂയി വന്നിട്ട് ആഭൂയ ചിണോദ്ഭാവം ഇട്ട് വരുമ്പം ഈഷ്യ അബോഭൂ ഈഷ്യത്തോടോ. അർദാസ് ഇട്ട് വരുമ്പോഴും അബോഭൂ ഈഷ്യത്ത. യങ് ഇനി യങ്ങിലൊക്കെ വരുന്നു. സൂത്രം ഏതാണ്? യങ്ങോ അച്ചിച്ച. എല്ലാം വരാം. എല്ലാത്തിൻ്റെയും കർമ്മണി പ്രയോഗം അല്ലെങ്കിൽ ഭാവ്യപ്രയോഗം ശ്രദ്ധിക്കുക. ഭൂതാതു അകർമ്മകമായതുകൊണ്ട് അതിൽ നിന്ന് യങ് വന്നു കഴിഞ്ഞാൽ അകർമ്മകം. ഭൂതാതു അകർമ്മകമായതുകൊണ്ടാണ് എങ്ങനെ ലൊക്കു വന്നാലും എന്നിരിക്കുന്നു. അവിടെ എങ്ങ് വരുമ്പം അവിടെ എങ്ങ് ലുക്കിൽ എന്ത് പറഞ്ഞു? എങ്ങോ അജിച്ച എന്ന് പറയുന്നതിന്റെ വൃത്തിയിൽ എന്താ പറഞ്ഞത്? തമ്മിനവി. അത് കഴിഞ്ഞ് അന്തരംഗത്വാദ് ആദോ ലുക്ക്. നിർനിമിത്തകമാണ് ഈ യങ് ലുക്ക്. അതുകൊണ്ട് എന്ത് വരുന്നു? ആദോ ലുക്ക് തദ്ദിത്വം അങ്ങനെ ഉണ്ട. അനൈമിത്തികമായതുകൊണ്ട് അന്തരംഗമായതുകൊണ്ട് അത് ലുക്ക് അതിരുന്നു ആദ്യം വികാരത്തിൽ. പിന്നെ അപ്പൊ പിന്നെ ദത്വം വരുന്നതിന് പ്രകാരം ദത്വം വരുന്നതാണ്. ഏതിനാ ദത്വം വരുന്നത്? ഭൂവെന്നു എന്തു വന്നു? യങ് വന്നു. യങ് വന്നവും പറയുന്നു ദുത്വം വന്നിട്ടാണ് എങ്ങ് വരുന്നത്. ദുത്വം വന്നിട്ട് എങ്ങ് വരൂ, അതോ എങ്ങ് വന്നിട്ട് ദുത്വം വരും? എങ്ങ് വന്ന് ലുക്ക് വന്നിട്ട് എന്ത് വരുന്നു? ദുത്വം വരുന്നു. അപ്പൊ പിന്നെ ഏതായിരിക്കും ദുത്വം വരുന്നത്? ഭൂവിന് ദുത്വം വന്ന് അഭ്യാസം എന്ത് വരുന്നു? ഭോ ഭൂ ഭോ ഭൂ ആയി ധാതു. പിന്നെ അവിടെ എങ്ങനെ ബന്ധത്തിൽ അവിടെ ഒരു സൂത്രം കൂടെ വന്നേതാണ്? എങ്ങോ വ എന്താ വിധിക്കുന്നത്? ഈട്ട് വരുന്നു. അതുകൊണ്ട് അവിടെ എന്ത് വരുന്നു? ബോ ബോ ഭവി തി. ഇവിടെ എന്ത് വരുന്നു? ബോ ഭൂ എന്നിരിക്കുന്നു. എങ്ങനൊക്കെ വന്നു? കർമ്മണി വരണം. അപ്പൊ എന്തുവരും? ത വന്നു കഴിഞ്ഞാൽ എന്തുവരും? ത വന്നു കഴിഞ്ഞാല് ബോഭൂയ ത എന്നിരിക്കുമ്പോ എന്തുവരുന്നു? ബഹുകർമ്മണോഹോ വന്നു കഴിഞ്ഞു. ത തേ ആയി കഴിഞ്ഞു. പിന്നെ എന്തുവരും? ഈട്ട് എവിടെ വരും? സർവധാതുവെ യക്ക് വരും. അപ്പൊ ബോ ഭൂയ തേ വരുന്നു. ബോ ഭൂയ തേ വരുന്നില്ലേ? ബോ ഭൂയ തേ എന്ന് പറഞ്ഞു. ബോ ഭൂവിൽ നിന്ന് പരത്തിൽ താ വന്നു, യക്ക് വന്നു. ബോ ഭൂയ തേ ആത്മനവദേവി വരത്തുള്ളൂ. യക്ക് വരും, ഇവിടെ യകാരം വരുന്നത് എങ്ങിന്റെ അല്ലേ? എങ്ങനെ എടുക്കുമെന്നു? പിന്നെ ഏതിന്റെയാ? യക്കിന്റെ. അപ്പൊ ഇവിടെ ധാതു ഏതാണ്? ബോ ഭൂ. ദിവസം ചോരുന്നത് എങ്ങനെ? സനാദ്യന്ത. അപ്പൊ ബോ ഭൂ ആണ് ധാതു. അതിൽ നിന്ന് ലെട്ട് വരുമ്പോ എന്ത് വരുന്നു? ആം വന്നിട്ട് ബോബു ആം എന്നിരിക്കുന്നിടത്ത് എന്ത് വരും? ബോ ഭവാം ചക്രേ ബോ ഭവാം ബോ ഭവാം ആസേ. ഇതിലത് കൊടുത്തിട്ടില്ല, പോട്ടെ. ബോ ഭൂ താസ് വരുന്നു. ബോ ഭൂ ആണ് ധാതു. താസ് വരുമ്പോ എന്ത് വരുന്നു? ചിണ്വത് ഭാവം വരുമ്പോ ഇട്ട് വന്നു കഴിഞ്ഞാൽ ബോ ഭൂ ഇട്ട് താ. ഇട്ട് വന്നു കഴിഞ്ഞാൽ എന്തുവരും? ബോ ഭവി ത ഗുണാവാദിശം വരും. ചിണ്വതം വരാത്ത പക്ഷത്തിൽ വലാതി ലക്ഷണം ഇട്ട് വന്നു കഴിഞ്ഞാൽ ബോ ഭൂ ഇട്ട് ത. അവിടെ എന്തുവരുന്നു? ഗുണാവാദിശം. ബോ ഭവി ത എങ്ങനെ? അങ്ങനെ ആ വൃദ്ധി വൃദ്ധി. ചിണ്വദ്ഭാവം വരുമ്പോ എന്ത് വരണം? ബോ അച്ചോഞ്ഞതി വൃദ്ധി വരും. ബോ ഭാവിത ചിണ്ണായതുകൊണ്ട് അത് വരാത്ത വർഷത്തിൽ എന്ത് വരുന്നു? ഗുണം വരുന്നു. വലാതി ലക്ഷണം ഇട്ട് വരുമ്പോ ഗുണം വന്ന ഉപാധിശം വന്നിട്ട് ബോ ഭവിത. ബോ ഭാവിത ബോ ഭവിത രണ്ട് രൂപം വരും. ബോ ഭൂ സ്യ വരുന്നു. ചിണ്വദ്ഭാവം വരുന്നു. എട്ട് വരുന്നു. വൃദ്ധി വന്നിട്ട് ബോ ഭാവിഷ്യ തേ. വൃദ്ധി വരാത്ത വർഷത്തില് എട്ട് വരുന്നു, ഗുണം വരുന്നു. ബോ ഭാവിഷ്യ തേ. ലോട്ടിൽ എന്ത് വരുന്നു? ബോ ഭൂ യ അവിടെ എന്തു വരുന്നു? വിശേഷിച്ച് യക്ക് വരുന്നു, വേറൊന്നും വരുന്നില്ല. ബോ ഭൂയ താം അല്ല, അങ്ങനെ വരുമ്പോ ആ ബോ ഭൂ ബോ ഭൂ ഇതിലേ വരുമ്പോ ബോ ഭൂ ഏ ആശ്രം വരുമ്പം ബോ ഭൂ സീട്ട് സുട്ടുത്ത ചിൻവത്ഭാവം വരുമ്പം വൃത്തി വന്നിട്ട് എന്തോരും അബോ അബോ ഭാവിശിഷ്ട ചിൻവത്ഭാവം വരാത്ത വർഷത്തിൽ ഇട്ട് വന്നിട്ട് എന്തോരുന്നു ചെണ്ണു വരുന്നു. ചെണ്ണു വരുമ്പോ എന്ത് വരുന്നു? വൃത്തി. അതോടുവയ്ക്ക് ഇവിടെ ആകാറില്ല. അബോഭാവി പരത്തിന് തകാരത്തിൽ ചെണോ അബോഭാവി. അടുത്ത് ആബോഭൂസ്യ ചെണ്ണു വരുമ്പോ വൃദ്ധി. അബോഭാവിഷ്യ ചെണ്ണുരാത്ത വർഷം ഇതിൽ രൂപങ്ങളൊന്നും കൊടുത്തിട്ടില്ല. ഒരു രൂപം കൊടുത്തിട്ടുള്ളൂ. ഭൂയതേ വേറൊന്നും കൊടുത്തിട്ടില്ല. അടുത്ത് ഷ്ടുഞ്ഞു സ്തുതവും ഷ്ടുഞ്ഞു സ്തുതവും തത്വദേശ നിമിത്താപായ നൈമിത്തികസ്യാവി വായക സ്തു സ്തുതിക്കുക സകർമ്മകമാണോ അകർമ്മകമാണോ? സകർമ്മകമാണ്. അപ്പൊ കർമ്മണിയിൽ പ്രത്യേകം വന്നു കഴിഞ്ഞാൽ സ്തു ഭാവകർമ്മണോഹോ ആത്മനിവേദം സർവധാതുവെ എക്ക് ഇരിക്കുമ്പോൾ എന്ത് വരുന്നു? അകർ സർവധാതുയോർ സ്തൂയ സ്തൂയത്തെ വിഷ്ണു എന്ന് കൊടുത്തു എന്ന് വെച്ചാൽ ഇത് സകർമ്മകമാണെന്ന് കാണിക്കാൻ. സ്തു എന്ന് പറയുന്നത് ഏകാച്ചോ അനേകാച്ചോ? ഏകാച്ചാണ്. അതുകൊണ്ട് ലിട്ടിൽ വരുമ്പോ എന്തോരും സ്തു ദിത്വം വരുമ്പോ ശർപൂർവാഖയ വരുന്നു. തുഷ്ടു എന്നിരിക്കുന്നിടത്ത് എന്ത് വരുന്നു? തുഷ്ടു എന്നിരിക്കുന്നിടത്ത് വങ് തുഷ്ടുവേ വങ് അങ്ങനെ വരും. തുഷ്ടുവേ അജാതി വരുന്നിടത്ത് വന്നിട്ട് തുഷ്ടുവാതേ തുഷ്ടുവിരെ തുഷ്ടുവിഷേ തുഷ്ടുവാതി തുഷ്ടുവിദ്യേ തുഷ്ടുവി തുഷ്ടുവേ തുഷ്ടുയോഹേ ഷ്ടുഞ്ഞെന്ന് പറയുന്നത് ഷ്ടു സേട്ടാണോ എന്നിട്ടാണോ എങ്ങനെ? പക്ഷെ ക്രാതിയിൽ എന്താ പറയുന്നത്? സ്തു വന്നിട്ടേ അതെ. അപ്പൊ പിന്നെ ഇട്ടു വരൂ ക്രാദ്യന്യോരടി സ്തു ദൃശ്രുവോ ലടി സ്തു അതിൽ വന്നു ഇട്ടു വരത്തില്ല. അഭിനെങ്കിലും ഒരു രൂപം ക്രാതിയിൽ വന്നുകൊണ്ട് ഇട്ട് വരത്തില്ല. അപ്പൊ പിന്നെ എങ്ങനെ വരും? ഇട്ടു വന്നില്ലെങ്കിൽ പിന്നെ തുഷ്ടുഷേന്നല്ലേ വരത്തുള്ളൂ. ഇട്ടു വരുന്നില്ലല്ലോ. തുഷ്ടുവാദേ തുഷ്ടുദ്ധേ തുഷ്ടുഡ്ഭേ തുഷ്ടുവേ തുഷ്ടുവായ തുഷ്ടുവായ വാദ്യം പറഞ്ഞ ശരിയല്ല. വിട്ടുവരാത്ത ലുട്ടിൽ വരുമ്പോഴത്തേക്ക് സ്തു താസ് ഇട്ട് വരൂ. സേട്ടായതുകൊണ്ട് ഇട്ട് വരാം. ഇട്ട് വന്നാൽ പക്ഷെ ചിണോദ്ഭാവം വരും. ചിണോദ്ഭാവം വരുമ്പോൾ പൂർവ്വത്തില് വൃദ്ധി വരും അല്ലേ. സ്തൂന വൃദ്ധി വന്നിട്ട് താ വി സ്ഥാപിത എന്ന് വരും. സ്ഥാപിത ചിണോദ്ഭാവം വരാത്ത വർഷത്തില് ഇട്ട് വരുന്നില്ല, അനിട്ട് ധാതുവായതുകൊണ്ട്. ഇപ്പൊ സ്തൂ താന്നിരിക്കുന്നിടത്ത് എന്തോരും സർവധാതു ഗുണം വരും. സ്തോത അപ്പൊ രണ്ടിനും വരും. സ്ഥാപിത സ്ഥാപിത ലിറ്ററലി അങ്ങനെ തന്നെ. ചിന്മദ്ഭാവം വരുമ്പോ ഇട്ട് വരുന്നു, പൂർവത്തില് വൃദ്ധി വന്ന് സ്ഥാവിഷ്യ തേ സ്ഥാവിഷ്യത്തെ അല്ലെങ്കിൽ സ്തോഷ്യത്തെ ലോട്ടിൽ വരുമ്പോ സ്തൂയതാം ദീർഘം വന്നു അവർ സർവതാം സ്തൂയതാം അല്ലെങ്കിൽ വരുമ്പോ അസ്തൂയത ആശയില്ലെങ്കിൽ ചിന്മോദ്ഭാവം വരുമ്പോ വൃദ്ധി വന്നിട്ട് അസ്ഥാവിശിഷ്ട ആയില്ലല്ലോ സ്ഥായല്ലേ സ്ഥാവിശിഷ്ട സവിശീയാസ്താം സ്ഥാവിശീരൻ ചിണുദ്ഭാവം വരാത്ത വർഷത്തിൽ ഇട്ടില്ലാത്തോണ്ട് തവിയുന്ന ഒരു ഗുണം ഇട്ട് വരാത്ത വർഷം അവാദേശം വരൂ. ഇട്ടില്ല അനട്ട് ധാതുവാണ്. സ്തോഷിഷ്ട സ്തോഷിയാസ്താം സ്തോഷീരൻ അല്ലെങ്കിൽ ആ സ്തോ ചിണ്ണിരിക്കുമ്പോ എന്ത് വരുന്നു? വൃദ്ധി വന്നു. അസ്താവി പരത്തിൽ എന്തു വന്നു? താക്കി ലുക്ക് വന്നപ്പം അസ്ഥാവി ചിണ്ണു വന്നുകൊണ്ട് വൃദ്ധി വന്നു. അസ്ഥാവി ലുക്ക് വന്നു ചിണോ ലുക്ക് അസ്ഥാവി. അടുത്ത് ചിൺമഭാവം വരുമ്പോ എട്ട് വരുന്നുണ്ട്. അസ്ഥാവി വൃദ്ധി വന്നു. അസ്ഥാവിഷ് അതാം അസ്ഥാവിഷത അസ്ഥാവിഷ്ട അസ്ഥാവിഷാദം അസ്ഥാവിഡു അസ്ഥാവിദ്ധു അസ്ഥാവിഷി അസ്ഥാവിഷ്ഠി അസ്ഥാവിഷ ചിണോദ്ഭാവം വരാത്തപ്പോ ഇട്ട് വരുന്നില്ല. ഗുണം വന്നിട്ട് അസ്തോഷാതാം അസ്തോഷത അസ്തോഷ്ട അസ്തോഷാദം അസ്തോഢ്വം അസ്തോഷി അസ്തോഷി അസ്തോഷ എന്തെങ്കിലും വന്നു. ചിണോദ്ഭാവം വൃദ്ധി വന്നു. അസ്ഥാവിഷ്യത അസ്തോഷ്യതോഷ്യതോഷ്യതോഷ്യതോഷ്യതോഷ്യതോഷ്യതോഷ്യതോഷ്യതോഷ്യതോഷ്യതോഷ്യതോഷ്യതോഷ്യതോഷ്യതോഷ്യതോഷ്യതോഷ്യതോഷ്യതോഷ്യതോഷ്യതോഷ്യതോഷ്യതോഷ്യതോഷ്യതോഷ്യതോഷ്യതോഷ്യതോഷ്യതോഷ്യതോഷ്യതോഷ്യതോഷ്യതോഷ്യതോഷ്യതോഷ്യതോഷ്യതോഷ്യതോഷ്യതോഷ്യതോഷ്യതോഷ്യതോഷ്യതോഷ്യതോഷ്യതോഷ്യതോഷ്യതോഷ്യതോഷ്യതോഷ്യതോഷ്യതോഷ്യതോഷ്യതോഷ്യതോ